ആദ്യപരമ്പര സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവദ്ഗീത അധ്യായം 17 ശ്ലോകം 19. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ താമസമുദാഹൃതം. തപസ്സിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം സാത്വികമായ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. അവിടെ ശ്രദ്ധയോടുകൂടി അത് ചെയ്യണമെന്ന് പറഞ്ഞു. ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ആ തപസ് അത് ശ്രേഷ്ഠമാണ്, അത് ഗ്രാഹ്യമാണ്, സ്വീകരിക്കേണ്ടതാണ്. അടുത്ത് രാജസ തപസ്സിനെ കുറിച്ച് പറഞ്ഞു, അത് ഉപേക്ഷിക്കേണ്ടതാണ്. അശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നല്ല, കാരണം അവസാനം പറയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുമെന്ന് അവസാനം പറയും. അപ്പോൾ ശരിയായ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് രാജസവും താമസവുമായിട്ടുള്ള തപസ്സുകൾ അനുഷ്ഠിക്കുന്നത്, മറ്റു കാര്യങ്ങളും. ഇപ്പോൾ രാജസ താമസമായ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർക്കും അതിനുള്ള ശ്രദ്ധയുണ്ടാവരുത്. ശ്രദ്ധയില്ലാതെ അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല, കാരണം അതിൽ നിന്ന് അവരൊരു ഫലത്തെ ആഗ്രഹിക്കുന്നു, അവർക്ക് ശ്രദ്ധയുണ്ട്. പക്ഷെ അതുപോലെ ഇവിടെ പറയുന്നത് സാത്വികമായ ശ്രദ്ധ വേണം. ആ സാത്വികമായ ശ്രദ്ധയോടുകൂടി രാജസ താമസ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്ന ശ്രദ്ധയും ഇവിടെ പറയുന്ന തപസ് സ്വീകാര്യങ്ങളല്ല, രാജസമായ വിഷയത്തിനും താമസമായ വിഷയത്തിനും. മൂഢഗ്രാഹേണ അവിവേക നിശ്ചയേന, മൂഢത ആണ് അവിവേകം, ഗ്രാഹം നിശ്ചയം. അപ്പൊ അവിവേക നിശ്ചയം ഇതവരുടെ ശ്രദ്ധയാണ്. താമസ തപസ് ചെയ്യുന്നവന്റെ ശ്രദ്ധ അതാണ്, അവിവേകപൂർവകമായ ഒരു നിശ്ചയം. ആത്മനഃ പീഡയ, നേരത്തെ ആസുര തപസ്സിനെ കുറിച്ച് പറഞ്ഞു. കർഷയന്ത് ശരീരസ്ഥം, അതുപോലെയുള്ള തന്നെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് ക്രിയതേ തപഃ. ഈ തപഃ അത് നമ്മൾ അവിടെ വിശദീകരിച്ചാണ്, ഈ ആത്മപീഡ ശരീരപീഡ എങ്ങനെയാണ്, ആർക്കാകാം, ഇവിടെ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തത്. അതുകൊണ്ട് അത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് ഈ തപഃ ചെയ്യുന്ന തപസ്, അത് താമസ തപസ്സാണ്. ഇവിടെ അവർക്ക് ശ്രദ്ധയുണ്ടെങ്കിലും ആ ശ്രദ്ധയല്ല ഇവിടെ വേണ്ടത്. താമസമായ ശ്രദ്ധ ത്യാജ്യമാണ്. പരസ്യ ഉത്സാദനാർത്ഥം, അത് താമസമായ തപസ്സാണ്, അന്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. പുരാണങ്ങളിലും മറ്റും പറയുന്നുണ്ടോ, ഒരാൾ തപസ് ചെയ്ത് ശക്തി നേടി, അസുരന്മാരെ തപസ് ചെയ്ത് ശക്തി നേടി ദേവന്മാരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പരസ്യ ഉത്സാദനം, മറ്റുള്ളവനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു. വിനാശാർത്ഥം ചെയ്യുന്ന തപസ്, അത് രാജസമായും വരാം താമസമായും വരാം. താമസം തപോ ഉദാഹൃതം, അത് താമസമായ അപ്പൊ തപസ് അനുഷ്ഠിക്കുന്നതിനൂടെ നിയമം പറയുന്നുണ്ട്. ദേശം, കാലം, പിന്നെ താൻ, ദേശം, കാലം, തഥാത്മാനം, തന്നെ കുറിച്ച് അറിയണം. താൻ ഈ തപസ്സിന് പറ്റിയവനാണോ, തനിക്ക് ചേരുന്നതാണോ തന്റെ അനുഷ്ഠാനം, അത് മുഖ്യമാണ്. മറ്റാരെങ്കിലും തപസ് ചെയ്തു എന്ന് കരുതി താനും ആ തപസ്സിലേക്ക് എടുത്ത് ചാടിയിട്ട് കാര്യമില്ല. ആദ്യം തന്നെക്കുറിച്ച് തിരിച്ചറിവ് വേണം. അദ്രവ്യം എന്നുവെച്ചാൽ അതിന്റെ ഉപായങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഉപായങ്ങൾ എന്തൊക്കെ, അതിന്റെ ഉപായങ്ങളല്ല. ഒരു തപസ്സിനെ കുറിച്ച് കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണോ ആ തപസ് അനുഷ്ഠിക്കേണ്ടത്, അതിനെക്കുറിച്ച് അവന് ബോധം വേണം. അങ്ങനെ അതിന്റെ ഉപായങ്ങളെ കുറിച്ച് ശരിക്കും ബോധം വേണം, ദേശകാലങ്ങളെ കുറിച്ച് ബോധം വേണം, ആത്യന്തികമായി തന്നെ കുറിച്ച് ബോധം വേണം. പ്രയോജനം, അതിന്റെ ഫലത്തെക്കുറിച്ച് അവന് ശരിയായ ബോധം വേണം തപസ്സിന്. ഉപപത്തി, എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരാ, യുക്തി അനുസരിച്ച് ചെയ്യണം. ചില കാര്യങ്ങൾ ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ദോഷം ചെയ്യും. അവിടെ കാലദേശങ്ങൾക്കനുസരിച്ച് യുക്തി പ്രയോഗിച്ച് മനസ്സിലാക്കി, അതാണ് ഉപപത്തി, യുക്തി പ്രയോഗിക്കണം അവിടെ. പിന്നെ അവസ്ഥ ചെഞ്ഞാത്വ, പിന്നെ ആത്യന്തികമായിട്ട് തന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകും. തന്റെ അവസ്ഥ മനസ്സിലാക്കാതെ തപസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ തന്റെ ശരീരത്തിന്റെ മാനസികമായിട്ടുള്ള അവസ്ഥകളെല്ലാം മനസ്സിലാക്കും. വയസ്സുകാലത്ത് കഠിനമായ തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ അടുത്ത ദിവസം തന്നെ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾ സൂര്യ നമസ്കാരം ചെയ്തു, നട്ടലിൽ ഒരു കശേര് തെന്നിപ്പോയി, അങ്ങനെ വന്നു അവിടെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ അത് വരാൻ പാടില്ല, അതാണ് അവസ്ഥ. എപ്പോഴും തൻ്റെ അവസ്ഥ കൂടി നോക്കണം, തനിക്കിത് ചെയ്യാൻ പറ്റിയതാണോ അത് നോക്കണം. ഇതെല്ലാം ഞാത്വ തപസ്സമാചരേ, താമസ തപസ്സിൽ ഇതൊന്നും കാണത്തില്ല. കാരണം അവന് വിവേകമില്ലാത്തതുകൊണ്ട് തൻ്റെ അവസ്ഥയോ ദേശകാലങ്ങളോ അതിൻ്റെ ഉപപത്തികളോ അതിൻ്റെ ഉപായങ്ങളോ ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യും, അത് തനിക്കും അന്യനും ദോഷമായി വരും, അതുകൊണ്ട് അത് പാടില്ല, അതാണ് പറയുന്നത്. മൂഢഗ്രാഹേണ ആത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യ ഉസാദനാർത്ഥം വാ താമസമുദാഹൃതം. പിന്നെ ദാനത്തിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുന്നു, സാത്വിക രാജസ താമസ. അതിൽ ശ്രദ്ധ, ശ്രദ്ധയാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം, സാത്വികമായ ശ്രദ്ധ. അതിന് അസാത്വികമായ ദാനത്തോട് ചേർക്കണം. ബാക്കിയുള്ളിടത്തെല്ലാം ശ്രദ്ധ വേണോ, അത് താമസവും രാജസവും എന്നായിരിക്കും. ദാതവ്യം ഇതി യത് ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഇദാനീം ദാനത്രൈവിധ്യം ഉച്യതെ. ഇനി ദാനത്രൈവിധ്യം, ദാനത്തിന്റെ മൂന്ന് ഭേദം, അതിനെക്കുറിച്ച് പറയുന്നു. ദാതവ്യമിതി ദാതവ്യമിത്യേവം മനഃ കർത്വാ യത് ദാനം ദീയതേ അനുപകാരിണേ പ്രത്യുപകാര അസമർത്ഥായ സമർത്ഥായാപി നിരപേക്ഷം ദീയതേ ദേശേ പുണ്യേ കുരുക്ഷേത്രാദു കാലേ സംക്രാന്ത്യാദു പാത്രേജ ഷടംഗ വിത് വേദപാരകേ ഇത്യാദു തദ്ദാനം സാത്വികം സമൃദ്ധം. ദാതവ്യമിത്യേവം മനഃകൃത്വ, ദാനം ചെയ്യേണ്ടതാണ്, ദാതവ്യം എന്ന് വെച്ചാൽ ദാനം ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിച്ചിട്ട്, മനഃകൃത്വ എന്ന് നിശ്ചയിച്ചിട്ട്, യദ്ദാനം തീയതി അനുപകാരനെ പ്രത്യുപകാര അസമർത്ഥ അനുപകാരി എന്ന് വെച്ചാൽ തിരിച്ച് ചെയ്യുന്നതിന് സാമർഥ്യമില്ലാത്തവൻ ദാനം ചെയ്യുന്നു. ദാനം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇങ്ങോട്ടും തരും എന്നുള്ള രീതിയിലല്ല, അതേ ദാനമാകത്തുള്ളൂ. നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ആ സഹായം ഭാവിയിൽ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തിയല്ല ഇവിടെ പറയുന്നത്. നമ്മൾ കൊടുക്കുന്നവനിൽ നിന്ന് തിരിച്ച് നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ശരിക്കും അത് നിഷ്കാമകർമ്മത്തിന്റെ അടിസ്ഥാന തത്വമാണ്. കാരണം നമ്മൾ ഉപകാരം ചെയ്യുന്നവൻ, ഒരാൾക്ക് ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് തിരിച്ച് അപകാരം ഉണ്ടാകുമ്പോൾ, നിന്ദയും മറ്റും ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ ദുഃഖിക്കും. അത് ചിന്തിക്കേണ്ട ദാനം ചെയ്യുന്നിടത്ത്. പിന്നെ ദാനം ചെയ്യുന്നതിനുള്ള പ്രചോദനം എന്താണ്? ദാതവ്യം, അതെന്റെ കർത്തവ്യമാണ്. ദാനം ചെയ്യേണ്ട എന്റെ കർത്തവ്യമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പരനെ സഹായിക്കേണ്ട എന്റെ കർത്തവ്യം. അവൻ എന്നെ കുറിച്ച് ബാക്കി എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടില്ല. അപ്പൊ അനിഷ്ടം അവിടെ നിന്നുണ്ടായാലും അത് നമ്മളെ ക്ലേശിപ്പിക്കത്തില്ല. ഈ തത്വത്തെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ചെയ്താണ്. അതുകൊണ്ട് പറയുന്നു, അനുപകാരനെ പ്രത്യുപകാര അസമർത്ഥായ, പ്രത്യുപകാരത്തിന് സാമർഥ്യമില്ലാത്തവന്. അവിടെ ഭാഷ്യകാരനൊന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു, ശ്ലോകത്തിലില്ലാത്ത സമർത്ഥായാപി നിരപേക്ഷം തീയതി. ഇനി ഒരുവന് സാമർഥ്യം ഉണ്ടെന്നിരിക്കട്ടെ, എന്നാലും നിരപേക്ഷമായി കൊടുക്കുന്നു. സാമർഥ്യമുള്ളവന് കൊടുത്തുകൂടാന്നില്ല. പ്രത്യുപകാരം ചെയ്യാൻ സാമർഥ്യമുണ്ടെങ്കിലും അതിനെയൊന്നും അപേക്ഷിക്കാതെ അതൊന്നും ചിന്തിക്കുന്നില്ല. അതിന് ഒന്നുകൂടി അവനെ വിശദീകരിക്കുകയാണ് ഭാഷകാരൻ സ്വന്തം നിലയിൽ. പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധാരണഗതി ബുദ്ധിമുട്ടാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു പ്രതിഫലം പ്രതീക്ഷിക്കും, ഒന്നുമില്ലെങ്കിൽ കീർത്തിയെങ്കിലും. സൽപ്പേരെങ്കിലും നമ്മൾ ആഗ്രഹിക്കും, അങ്ങനെ ചെയ്തവൻ എന്നുള്ള സൽപ്പേര്. അത് പല തവണ പറഞ്ഞിട്ടുണ്ട്, സത്കർമ്മങ്ങൾ ഒരിക്കലും ദമ്പോടുകൂടി ചെയ്യരുത്, അതിനെ മഹത്വപ്പെടുത്തി ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് പത്തുപേരെ അറിയിച്ച് ചെയ്താലേ സമാധാനം വരത്തുള്ളൂ, അറിയും അംഗീകരിക്കും. പക്ഷെ ആധ്യാത്മിക ദൃഷ്ടിയിൽ അത് പാടില്ല. ലൗകികമായ ദൃഷ്ടിയിൽ ചിലപ്പോൾ അതൊക്കെ ആവശ്യമായി വരാം, അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്ക് മാത്രം ഇതിനെ നോക്കിക്കാണുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, സാമർഥ്യമുള്ളവനു കൂടി നിരപേക്ഷമായി നൽകണം എന്ന് പറയുന്നു. ദേശി നൽകുന്നത് നല്ല സ്ഥലത്തായിരിക്കണം. പുണ്യ കുരുക്ഷേത്രാദു തീർത്ഥസ്ഥാനങ്ങൾ, കുരുക്ഷേത്രവും മറ്റും പുണ്യഭൂമിയായതുകൊണ്ട് അവിടെ ദാനം ചെയ്യുന്നത് വളരെ, കാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ ദാനം ചെയ്യുന്നത് വളരെ പുണ്യം ലഭിക്കുന്ന ഒന്നാണെന്ന് വിശ്വസിച്ച് ജനങ്ങളെല്ലാം അവിടെ ചെന്ന് ദാനം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്തരം തീർത്ഥസ്ഥാനങ്ങൾക്ക് മഹത്വമുണ്ട് ദാനം ചെയ്യുന്നു. കുരുക്ഷേത്രം ഇതിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. പുരോഹിതന്മാരെല്ലാവരും അവിടെ പോയി നിൽക്കും ഇത് വാങ്ങാനായിട്ട്. അതതിന്റെ ഒരു ദോഷവശമാണ്. മറിച്ച് തീർത്ഥസ്ഥാനങ്ങൾക്ക് മഹത്വമുണ്ട്, ദാനം സ്വീകരിക്കുന്നവനുമുണ്ട് മഹത്വം. കാലേ സംക്രാന്തിയാകും, സംക്രാന്തി തുടങ്ങിയ പുണ്യാവസരങ്ങളിൽ ദാനം ചെയ്യുന്നതിന് മഹത്വമാണ്. അതുകൊണ്ട് സംക്രാന്തിക്കും മറ്റും ആൾക്കാർ കാശിയിലും മറ്റും ദാനം കൊടുക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരും. ഗൃഹസ്ഥന്മാർ വിശ്വാസികൾ അവിടെ വന്ന് ദാനം ചെയ്യും. അടുത്തു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാത്രേച്ച, സൽപാത്രത്തിൽ ദാനം ചെയ്യണം. പഴയകാലം വരെ നമ്മൾ പറഞ്ഞു കേട്ടു വരുന്ന ഒരു കാര്യമാണ്. അർഹതയില്ലാത്തവനത് കൊടുക്കാൻ പാടില്ല. ഏത് ദാനമായാലും ശരി, അർഹിക്കുന്നവനെ കൊടുക്കാം. അപ്പൊ ഇവിടെ ആരാണ് പാത്രം എന്ന് പറയുന്നത്? ഷഡംഗ വിത്ത് വേദപാരകെ, ഷഡംഗങ്ങളോടുകൂടി വേദത്തെ അറിഞ്ഞിരിക്കുന്നു. ഷഡംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാം, വേദാംഗങ്ങൾ, ശിക്ഷാകല്പം വ്യാകരണം തുടങ്ങി വേദാംഗങ്ങൾ. ആ വേദാംഗങ്ങളോടുകൂടി വേദത്തിന്റെ മറുകര കണ്ടവൻ എന്ന് പറഞ്ഞാൽ അത്രയും യോഗ്യനായ ഒരുവൻ, വേദജ്ഞൻ, അങ്ങനെയുള്ളവർക്ക്. അത് മാത്രം പോരാന്ന് വേറെ വ്യാഖ്യാനത്തിൽ പറയുന്നു. എന്താണ് എന്നാ വിദ്യയാ കേവലയാ? അപാത്രത എന്ന് പറയുന്നത് എന്താണ്? കേവലം വിദ്യ കൊണ്ട് മാത്രം പറ്റത്തില്ല, ഒരാൾ യോഗ്യനാകുന്നില്ല. അതായത് ഈ പറയുന്ന ഷഡംഗ വേദം അധ്യയനം ചെയ്തുകൊണ്ട് മാത്രം അയാൾ പാത്രമാകുന്നില്ല. എന്ന വിദ്യയാ കേവലയാ ജന്മന, ജന്മം കൊണ്ടും അയാൾ പാത്രനാകുന്നില്ല ദാനത്തിന്. ചിലർ പറയുന്നോ ബ്രാഹ്മണന് ദാനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കേവല ജന്മത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പാടില്ല എന്നോ. അതാണ് ന വിദ്യയ കേവലയ ജന്മന തപസ, കേവലം തപസ്സുകൊണ്ടും നാപ്പി പാത്രത, അതുകൊണ്ടും പാത്രം എന്ന് പറയുന്നു. അയാൾ കുറച്ച് തപസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ പാത്രമാകുന്നു, ദാനത്തിന് പാത്രമാകുന്നു എന്ന് കരുതാൻ വയ്യ. ഇത് യാജ്ഞവൽക്കി സ്മൃതിയിലുള്ളതാണ്. ഇതുകൊണ്ട് മാത്രം അല്ല, ജന്മന എന്നുള്ളതിനൊരു പാഠഭേദമുണ്ട്. ജന്മന എന്നുള്ളതിനെ ചിലത് മാറ്റി തപസ എന്നാക്കിയിട്ടുണ്ട്. അതിലെപ്പോഴും തർക്കമുള്ള കാര്യമാണല്ലോ. ഒരു കുലത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അവൻ ദാനത്തിന് യോഗ്യനാകുന്നു എന്ന് വാദിക്കുന്നവരുമുണ്ട്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ മറ്റൊന്ന് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അവനെ നിഷേധിക്കുന്നു. അത് പോരാ, വിദ്യ കൊണ്ട് മാത്രം പോരാ, ജന്മം കൊണ്ട് മാത്രം പോരാ, കേവല അനുഷ്ഠാനം കൊണ്ട് മാത്രം പോരാ, തപസ് നിന്നോ. യസ്യ വൃത്തം ഇമേച ഉക്തേ തദ്ധി പാത്രം പ്രജക്ഷതേ. യസ്യ വൃത്തം, വൃത്തം എന്ന് പറഞ്ഞാലോ അവന്റെ സദാചാരം. ആ സദാചാരവും ഇമേജ ഉക്തേ ഈ പറഞ്ഞ കാര്യങ്ങളും വേണം. തദ്ധി പാത്രം പ്രജക്ഷതേ, അവനെയാണ് പാത്രം എന്ന് പറയുന്നത് എന്ന് യാജ്ഞവൽക്കിയ സ്മൃതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കേവലം വിദ്യയോ ജന്മമോ മാത്രം പോരാ, അവനിൽ സദാചാര നിഷ്ഠയും ഉണ്ടായിരിക്കണം. ചിലപ്പോ അങ്ങനെ പാണ്ഡിത്യം ആർജിച്ചവന് അവൻ ചിലപ്പോൾ ദുരാചാരിയായി പോയെന്ന് വരാം. ജന്മനാൽ അങ്ങനെയുള്ള കുലത്തിൽ ജനിച്ചവനായിരിക്കും, പക്ഷെ അവന് വൃത്തം ഉണ്ടായിരിക്കണമെന്നില്ല. ഇതെല്ലാം കൂടിച്ചേർന്നു കൂടിച്ചേർന്നു കഴിഞ്ഞാൽ അവൻ യോഗ്യനായ പാത്രം തന്നെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പറയുന്നത്, ഈ ദാനത്തെക്കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ചും ശ്രൗത സ്മാർത്ത കർമ്മങ്ങളോടനുബന്ധിച്ച ദാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നമ്മളിൽ ഇരിക്കുന്ന സാധനം വെറുതെ കൊടുക്കുക, പ്രതിഫലം ആഗ്രഹിക്കാതെ കൊടുക്കുക. ആ ഒരു ദാനം നടന്നിരുന്നത് ഈ കർമ്മങ്ങളോടനുബന്ധിച്ചാണ്. ആ കർമ്മങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വിശ്വജിത് യാഗം, അവിടെ സർവസ്വ ദക്ഷിണ, അതാണ് ദാനം എന്ന് പറയുന്നത്. യാഗങ്ങളും അതുപോലെയുള്ള കർമ്മങ്ങളും നടക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ ഇങ്ങനെ ആ പാത്രത്തെ പ്രത്യേകിച്ച് പറയുന്നത്. അത്തരം കർമ്മങ്ങൾ നടത്തുമ്പോൾ അവിടെ അതിന് യോഗ്യതകൾ ഉള്ളവർക്കാണ് ദാനം, അവരാണ് ദാനാർഹർ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ദാനം എന്ന് പറയുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഇന്ന് ദാനം എന്ന് പറയുമ്പം കഷ്ടപ്പെടുന്നവന് ദുഃഖിക്കുന്നവന് സഹായിക്കുക, അവന് നൽകുക എന്നുള്ള അർത്ഥമാണ്. ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ അത്തരം ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത്തരം ദാനങ്ങളെ കുറിച്ച് പറയുമ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കരുതെന്നുകൂടെ പറയുന്നുണ്ട്. അന്നത്തെ ഒരു ചിന്താഗതിയാണ്. ഇന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നത് കഷ്ടപ്പെടുന്നവന് ദാനം ചെയ്യണമെന്നാണ്. അങ്ങനെ പറയാതിരുന്നിട്ടില്ല. ദേയം ദീനജനായച്ച വിത്തം എന്നെല്ലാം ചിലടത്ത് പറഞ്ഞിട്ടുണ്ട്. അപൂർവ സ്ഥലങ്ങളിൽ ദീനജനങ്ങൾക്ക് വിത്തം നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ദാനത്തെക്കുറിച്ച് പറഞ്ഞു വരുന്ന ഭാഗത്തെല്ലാം അതൊരു പ്രത്യേക ആ കർമ്മങ്ങളോടനുബന്ധിച്ച ദാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്നത്തെ സാമൂഹ്യ സേവനമൊന്നുമല്ല പറയുന്നത്. ഇതെല്ലാം പലരും ആ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മറ്റ് സന്ദർഭങ്ങൾ എടുത്തോളൂ. ഇത് കർമ്മങ്ങളോടനുബന്ധിച്ച് പറയുകയാണ്. അത് സാത്വികമായ ദാനമാണ് എന്ന് പറയുന്നു. ദാതവ്യമിതി യദ്ദാനം ദീയത്തേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഈ ശ്ലോകത്തിൽ തന്നെ ചില വ്യാഖ്യാതാക്കൾ ചില വ്യാകരണ പിശകുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ചില പ്രയോഗങ്ങൾ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വ്യാകരണമൊന്നും ചിന്തിക്കാത്തവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. എന്നാലും ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. കാര്യം മനസ്സിലാക്കിയാൽ മതി, വ്യാകരണം മനസ്സിലാക്കണ്ട എന്നാണെങ്കിലും അത് അതിൽ അങ്ങനെ അത് പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് പറയുകയാണ്. മറ്റൊന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാനും വേണ്ടി പറയുകയാണ്. ഇപ്പൊ പാത്രയെ എന്ന് പറയുന്നത് സപ്തമി എന്താണ്? അപ്പൊ സാധാരണ ദീയത എന്ന് പ്രയോഗിക്കുമ്പോൾ പാത്രായ ദീയത എന്ന് വേണം പ്രയോഗിക്കേണ്ടത്. ചതുർത്ഥി സമ്പ്രദാന എന്നൊക്കെ നിയമങ്ങളുള്ളതുകൊണ്ട് വ്യാകരണം പഠിച്ചിട്ടുള്ളവർക്ക് അത് എളുപ്പം മനസ്സിലാവും. പിന്നെ അതിന് ഇപ്പൊ വ്യാസ ഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമത്തെ പാലിച്ചില്ല എന്നെല്ലാം ചിന്തിച്ചിട്ട് പിന്നെ അതിന് വേറെ സമാധാനം പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു പ്രയോഗത്തെ സാധൂകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഋഷിമാരും വ്യാസനെ പോലെയുള്ളവരും ഒന്നും ഈ വ്യാകരണ കാര്യങ്ങളിൽ അത്ര വാശിയോടെയുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഇതൊരു സ്ഥലത്തല്ല, മുമ്പ് ഞാൻ ചില സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആത്മനിവദം പ്രയോഗിക്കേണ്ടിടത്ത് പരസ്മീവദം പ്രയോഗിക്കുക, പരസ്മീവദം പ്രയോഗിക്കേണ്ടിടത്ത് ആത്മനിവദം പ്രയോഗിക്കുക, ഇങ്ങനെയുള്ള സംസ്കൃതത്തിലെ അടിസ്ഥാനപരമായ ചില നിയമങ്ങളെ തിരിച്ചുള്ള അങ്ങനെ തെറ്റിച്ചിട്ട് ശ്ലോകങ്ങളും മറ്റുമൊക്കെ എഴുതാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യാകരണവും മറ്റും നമ്മൾ പഠിക്കുന്നതല്ല തന്നെ, പക്ഷെ അതിലൊരു ദുരാഗ്രഹം പാടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് വ്യാകരണം കൂടിയേ തീരൂ എന്നുള്ള രീതിയിലൊരു വാശി പിടിക്കുന്നത് നല്ലതല്ല. അതാണ് അവരുടെ ഈ പ്രയോഗങ്ങൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. ആ ഭാഷ ഒരിക്കലും നമ്മൾ പ്രയോഗിക്കുന്നത് മറ്റുള്ളവരെ വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. വ്യാകരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയമാണ്. ഭാഷയിൽ അത് പഠിക്കുന്നത് തെറ്റുമല്ല. ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അതിന് നമ്മൾ വ്യാകരണം കൂടി പഠിക്കുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് എല്ലായിടത്തും അത് കർശനമായി നിയമങ്ങൾ പാലിക്കണം എന്ന് ഒരിടത്തും ആർക്കും വാശി പിടിക്കുന്നത് ശരിയല്ല. നമ്മളെ മലയാളത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ്. അതുകൊണ്ട് ആ ഭാഷയോട് നമുക്ക് സ്നേഹം വേണം. അത് തെറ്റില്ലാതെ ഉപയോഗിക്കണമെന്ന് നമുക്ക് ആഗ്രഹം വരും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാനത് ഇവിടെ പറഞ്ഞിട്ടുമുണ്ട് അതിൻ്റെ ആൾക്കാരുടെ. നമ്മുടെ ചില പ്രസിദ്ധീകരണങ്ങളെല്ലാം വളരെ കർശനമായ വ്യാകരണം പാലിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇല്ല. അത് ചെയ്യുന്നവർ ആത്മാർത്ഥതയോടെയാണ് ചെയ്യുന്നത്, അതിന് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അറിവില്ലാത്തവരാണെന്ന് പറയുന്നില്ല, അവരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്നാലും ആ വാശി, അത്രയും വാശി ആവശ്യമുണ്ടോ? അത്രയും വാശി ആവശ്യമില്ലെന്നാണ് എന്റെ പക്ഷം. ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തെളിച്ചു പറയണമെങ്കിലും പറയാം. ആ ഒരു സന്ദർഭം വന്നതുകൊണ്ട്, കാരണം ഈ മലയാള ഭാഷയിൽ അത് അറിഞ്ഞിരിക്കുന്നതല്ലാണ്. ഇനി ആരെങ്കിലും നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് ശരിയാണ് ഇത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അറിഞ്ഞിരിക്കണം. മലയാള ഭാഷയിൽ മറ്റു ഭാഷകളിൽ പ്രയോഗിക്കാത്ത ചില സവിശേഷതയുണ്ട്. അതിലാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന സമ്മർദ്ദം. അപ്പം ഭാഷാ പഠനം കൂടെ ആയിക്കോട്ടെ എന്റെ ഇടയ്ക്ക്. സംസ്കൃതമോ പഠിക്കുന്നില്ല, മലയാളമെങ്കിലും പഠിക്കും. സമൃദ്ധം, അതിന് സമൃദ്ധ ഉപകാരം എന്ന് പറയും. ഒത്തിരി വിവാദം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. എ ആർ രാജരാജവർമ്മ തുടങ്ങി ഇങ്ങോട്ട് പലരും ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമൃദ്ധ ഉപകാരം എന്ന് പറയുന്നത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ ബുക്ക് എന്ന് പറയുന്നു. നമ്മൾ മലയാളത്തിൽ തന്നെ പറയുമ്പോൾ ബുക്ക് എന്ന് പറയും. ബുക്ക് മലയാളികൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ വരും പലയിടത്തും. ബുക്ക് എന്ന് പറയുന്നതിന് ബുക്ക് അവസാനം ഒരു ഇക്ക് വരും. ഈ അവസാനം വരുന്ന ഇക്കിനെയാണ് സമൃദ്ധ ഉപകാരം എന്ന് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ നമ്മൾ അറിയാതെ വന്നു പോകുന്ന ഒന്നാണ് ബെഞ്ച്. നമ്മുടെ ബെഞ്ച് നമ്മളതിനെ മലയാളത്തിലേക്ക് മാറ്റിയതാണ് ബെഞ്ച്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും, മിക്കവാറും എല്ലാ വാക്കുകളും ഇതിങ്ങനെ കടന്നു വരും. അവസാനത്ത് വരുന്ന ഒരു ഇക്ക് ഇഞ്ച് ഇതിനാണ് സമൃദ്ധ ഉപകാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്വരാക്ഷരങ്ങളിൽ പ്രത്യേകിച്ചൊരു സ്വരാക്ഷരമാണെന്ന് പറയുന്ന വ്യാകരണന്മാരുമുണ്ട്. ഡോക്ടർ പി കെ നാരായണപിള്ള അവർക്ക് മലയാള ഭാഷയെക്കുറിച്ച് വ്യാകരണം ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. അവരെല്ലാം പറയുന്നത് പ്രത്യേക ഒരു സ്വരാക്ഷരമെന്നാണ്. പക്ഷെ രാജരാജവർമ്മ അങ്ങനെയല്ല പറയുന്നത്. ഇത് അദ്ദേഹത്തിന് പേരിട്ടിരിക്കുന്ന സമൃദ്ധ ഉപകാരം എന്നാണ്. ഇത് ഉപകാരത്തിന്റെ മാത്രം സമൃദ്ധമല്ല, ഏത് സ്വരത്തിലും ഇതെല്ലാം വരാമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ വൈയാകരണന്മാർ, ഈ മലയാളത്തിൽ ഭാഷാ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഇത് എന്തായാലും ഇത് ഭാഷയിലുണ്ട്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ മറ്റു ചില ഭാഷകളിലുമുണ്ട്. ബംഗാളി, ബംഗാളിയിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല. ബംഗാൾ ഈ ഭാഷയിൽ അകാരത്തെ ഇതുപോലെ സമൃദ്ധമായിട്ടാണ് അവർ ഉച്ചരിക്കുന്നത്. നമ്മളിപ്പോൾ ഹരിദ്വാർ എന്ന് പറയും, അവർ പറയുന്നു ഹൊറിദ്വാർ എന്നാണ്. ഹൊറിബിൾ ആയിട്ടാണ് പറയുന്നത്. ഹോ ഹാന്ന് പറയുന്ന ഹോ എന്ന് ഉച്ചരിക്കുക. എന്നുവെച്ചാൽ അകാരത്തെ ഉള്ളിലേക്ക് എടുത്തുച്ചരിക്കുക. അവിടെ അത് അകാരത്തിൽ അവർ പ്രയോഗിക്കുന്നു. സംസ്കൃതത്തിൽ സമൃദ്ധാകാരമുണ്ട് എങ്കിലും നമ്മളത് അങ്ങനെ ഉച്ചരിക്കാറില്ല. നമ്മൾ അകാരത്തെ മലയാളികൾ വാ തുറന്നാ ഉച്ചരിക്കുന്നു ആ എന്ന്. സംസ്കൃതത്തിൽ അങ്ങനെയല്ല, അതിനെ കുറച്ചൊന്ന് നിയന്ത്രിച്ചാണ് ഉച്ചരിക്കേണ്ടത്. വടക്കേ ഇന്ത്യക്കാർ സംസ്കൃതത്തിൽ അങ്ങനെ അകാരം ഉച്ചരിക്കുമ്പോൾ അവർ കുറച്ച് പിടിച്ചേ ഉച്ചരിക്കത്തുള്ളൂ. അതിന് സമൃദ്ധ ഉച്ചാരണം എന്ന് പറയും. അത് വളരെ സൂക്ഷ്മമായൊരു വ്യത്യാസമാണ്. മലയാളത്തിൽ ആ ഉച്ചാരണം വളരെ സ്പഷ്ടമായി വരുന്നു. ഇതൊരു വിവാദ വിഷയമാണ്. ഇതിനെക്കുറിച്ച് പഴയ കാലത്ത്, എന്റെ കുട്ടിക്കാലത്തെല്ലാം മലയാളം എഴുതി പഠിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് ഈ സമൃദ്ധ ഉപകാരത്തെ രേഖപ്പെടുത്തുവാനാണ്. അതായത് ഒരക്ഷരത്തിന് ശേഷം താഴെ ഉപകാരം എഴുതി മേളൊരു ചന്ദ്രക്കലയുടെ, അങ്ങനെ നമ്മൾ കണ്ടിരിക്കും പലയിടത്ത്. അത് കാണിക്കുന്ന അവിടെ സമൃദ്ധമുണ്ടെന്നാണ്. കണ്ടു എന്ന് നമ്മൾ എഴുതാറുണ്ട്. കണ്ടു അവിടെ ഉപകാരമുണ്ട്. കണ്ട് എന്നും പറയാറുണ്ട്, അവിടെ സമൃദ്ധമാണ്. ഈ കണ്ടു എന്നിടത്ത് നമ്മൾ ഉപകാരം എഴുതും, കണ്ട് എന്നിടത്ത് ഉപകാരം എഴുതി മേളിൽ ചന്ദ്രക്കലയിടും. പക്ഷെ നമ്മുടെ ലിപി പരിഷ്കരണം വന്നപ്പോൾ അച്ചടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ സമൃദ്ധത്തിനെ അങ്ങ് ഒഴിവാക്കി, എന്നിട്ട് എല്ലായിടത്തും ചന്ദ്രക്കല മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് ഉച്ചാരണത്തിന് യാതൊരു തകരാറും വരത്തില്ല. ഒരു ചന്ദ്രക്കല മാത്രം മതി. ബുക്ക് എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതിക്കഴിഞ്ഞാൽ ചന്ദ്രക്കല മേലിട്ട് കഴിഞ്ഞാലും നമ്മൾ വായിക്കുന്ന ബുക്ക് എന്ന് തന്നെ. ഞാൻ എന്റെ താഴെ ഒരു ഉപകാരം എഴുതിയാലും നമുക്ക് വേറെ മാറ്റി വായിക്കാൻ ഒക്കത്തില്ല, ബുക്ക് എന്നേ വായിക്കാൻ പറ്റും. അപ്പൊ അത് ലിപി പരിഷ്കരണത്തിൽ വന്നതാണ്. അതുപോലെ പലതും ചെയ്തു, അതായത് കൂട്ടക്ഷരങ്ങളൊക്കെ അവിടെ പിരിച്ചെഴുതി, കുറച്ച് ലിപികൾ ഉപയോഗിച്ചാൽ മതി. പിന്നീട് അത് ഡി ടി പിയിൽ വന്നപ്പോഴും അതിന് മലയാളത്തിൽ നല്ല സോഫ്റ്റ്വെയറുകളെല്ലാം വന്നപ്പോൾ അക്ഷരങ്ങൾ പിരിച്ചെഴുതിയാലും അത് കൂടി ചേരുന്ന രീതിയിലായി. അച്ഛൻ ച ച ച അത് നാല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടക്ഷരം ഇച്ഛ എന്ന് വരും. ആ രീതിയിൽ മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാവുന്നവർക്കറിയാം. അപ്പം ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചു. അപ്പം അതുകൊണ്ട് വരുന്ന ഒരു സൗകര്യം ഒരുപാട് പേപ്പർ ലാഭിക്കും, അക്ഷരം ലാഭിക്കും, ചെയ്യുന്നവർക്ക് ജോലി കുറയും. അതാണ് ലിപി പരിഷ്കാരം കൊണ്ടുവന്ന ഒരു സൗകര്യം. ഡി ടി പിയിൽ വന്നപ്പോഴും ആ സൗകര്യം ഉണ്ട്. പക്ഷേ പിന്നീട് അതിനൊരു ബുദ്ധിമുട്ടുള്ളത്, നമ്മൾ ഒരാളെ വ്യാകരണം പഠിപ്പിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സന്ധി വരുന്നിടത്ത് ഈ സംവൃത ഉകാരം അടുത്തു വരുന്ന അക്ഷരങ്ങളോട് ചേർന്ന് വരുമ്പോൾ വരുന്ന സന്ധി വികാരങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ചന്ദ്രകലം മാത്രം ഇട്ടാൽ പ്രയാസം വരും. അത് കേവലം ഭാഷാ വ്യാകരണം ലിപിയിലൂടെ പഠിപ്പിക്കുന്നിടത്താണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളെ സംസാരത്തിലോ എഴുത്തിലോ ഒന്നും അങ്ങനെ ഒരു പ്രയാസമേ ഇല്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടെന്താണോ, അവിടെ സമ്പ്രദ ഉകാരത്തെ കാണിക്കുന്നതിന് വേണ്ടി ഉകാരവും ചന്ദ്രകലയും ഇടണം എന്നൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തെ ഇന്ന് മലയാളത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ മാതൃഭൂമി, ഡി സി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ, പത്രങ്ങൾ ഇവരാരും കാര്യമായി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ മാതൃവാണി അതിനെ ബലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ തെളിച്ച് പറയാമെന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രൂഫ് നോക്കുന്നവരുടെ ഞാൻ അത് നേരിട്ട് തന്നെ പറഞ്ഞു. അവരെയൊന്നും വിഷമിപ്പിക്കാൻ ഞാൻ പറയുന്നതല്ല, ഇത്രയും വാശി വേണമോ എന്നൊരിക്കൽ കൂടെ ചിന്തിക്കണം. പേപ്പറിന്റെ നഷ്ടം, ഒരുപാട് ജോലി ഭാരം. പേപ്പറിന്റെ നഷ്ടം അമ്മ അറിയണമെങ്കിൽ പിന്നെ പറയണ്ട, പ്രശ്നം ഗൗരവമുള്ളതാവും, ജോലിയും കൂടും. എല്ലായിടത്തും ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിന് ശേഷം ഓരോ ഉകാരം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പൊ കെട്ടിത്തൂക്കിയ ഉകാരമാണ്, പഴയതുമല്ല. ശ്രദ്ധിച്ചൊന്ന് വായിച്ചു, വായിക്കുന്നവർ ശ്രദ്ധിക്കുമെന്ന് അറിയത്തില്ല. അവര് വളരെ ആത്മാർത്ഥമായിട്ടും പണിപ്പെട്ടുമാണ് ചെയ്യുന്നത്. അതിനൊന്ന് ഞാൻ ചോദ്യം ചെയ്യുകയല്ല, ഒരു സൗകര്യത്തിന് വേണ്ടി ആശ്രമത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അത്തരം വാശി ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ചിലരെങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ, അത് ശരിക്കും വ്യാകരണ ക്ലാസ്സുകളിലേക്ക് അത് ശരിയാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. വ്യാകരണം പഠിപ്പിക്കുന്നിടത്ത് കോളേജുകളിലും മറ്റും പ്രൊഫസർമാർ അങ്ങനെ എഴുതി പഠിപ്പിച്ചോട്ടെ. കെട്ടിത്തൂക്കിയിട്ട ഉകാരവും ചന്ദ്രക്കലയുമായിട്ട് വാക്കുകൾ എഴുതിയിട്ട് പിന്നെ അതിലെങ്ങനെയാണ് സന്ധി വരുമ്പോൾ എങ്ങനെ വരുന്നു എന്തെല്ലാം പഠിപ്പിച്ചോട്ടെ. പക്ഷെ സാധാരണ നമ്മളെ എഴുത്തിൽ ഒരിക്കലും മാറ്റിക്കളഞ്ഞാണ് ലിപി പരിഷ്കരണത്തിൽ മാറ്റിയതിനെ വീണ്ടും തിരിച്ചുകൊണ്ടുവരും. അത് വന്നാൽ അത് വരുന്ന വേറെ ദോഷം, ചെയ്യുന്നവർ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നാളെ ഉള്ളവർ ധരിക്കും, ഇതല്ലാതെ ഭാഷ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ധരിക്കും. പുതിയൊരു കീഴ്വഴക്കം കൂടെ വരും, അതുണ്ടെങ്കിലേ ഭാഷ ശരിയാകൂ എന്ന് ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കിടയാകും. പിന്നെ അത് ഇത് ടൈപ്പ് ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, ടൈപ്പ് ചെയ്യുന്നവർക്ക് അറിയാവും. കാരണം ആവശ്യമില്ലാതെ ഒരുപാട് സ്ഥലത്ത് ഈ ഉകാരം അടിക്കേണ്ടി വരും. ഒരുപാട് സ്ഥലം വെച്ചാൽ ഓരോ വാക്കിലും അടിക്കേണ്ടി വരും. പിന്നെ അത് തന്നെ ഭാഷയിൽ വലിയ വൈദഗ്ധ്യമുള്ളവർക്ക് അത് വേർതിരിച്ചറിയാനും പറ്റും. സമ്പ്രദ ഉകാരം ഇല്ലാത്തടത്ത് തന്നെ പലയിടത്തും ചന്ദ്രക്കര വേണ്ടി വരും. വിരാമങ്ങൾക്ക് ചിലപ്പോൾ ചന്ദ്രക്കല ഉപയോഗിക്കും. ആശയപൂർത്തിക്ക് ഉപയോഗിക്കും. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഭാഷ എഴുതുക എന്ന് പറയുന്നത് മലയാളം പഠിക്കുന്നവർക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരും. വളരെ എഴുത്തെന്ന് പറയുന്നത് വളരെ എക്സ്പെർട്ടുകൾക്ക് മാത്രമേ സാധ്യമാകുമെന്നുള്ളൊരു സിറ്റുവേഷൻ. മറിച്ച് അതങ്ങ് വിട്ടിട്ട് പുതിയൊരു ചന്ദ്രക്കല ആവശ്യമുള്ളിടത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ വൈഷമ്യമൊന്നും വരത്തില്ല. എന്ന് പറഞ്ഞാൽ ബുക്ക് എന്നെഴുതുന്നതിന് ബു ഇക്ക മേൽ ചന്ദ്രക്കല ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒരക്ഷരം നമുക്ക് ലാഭിക്കുകയും ചെയ്യാം, അത്രയും അവിടെ ലാഭം വരും. ഇത് ലാഭദൃഷ്ടി ഇവിടെ പറയുകയാണ്. പിന്നെ അതല്ല, ആർക്കെങ്കിലും അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ ചെയ്യുന്നതിനൊട്ട് വിരോധമില്ല. ഞാനൊരു പൊതുവായ നിയമം ഇവിടുന്ന് കഷ്ടപ്പാട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. നമുക്ക് മലയാള വ്യാകരണ ആധുനിക മലയാള വ്യാകരണം എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ഒരാൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാരണം ഒരു ലിപിയും കൊടുത്തില്ലെങ്കിലും മലയാളി സമ്പ്രദമായിട്ടേ ഉച്ചരിക്കത്തുള്ളൂ. ബുക്ക് എന്നുള്ളത് എങ്ങനെ എഴുതിയാലും നമ്മൾ ബുക്ക് എന്നേ വായിക്കൂ, മലയാളത്തിൽ ബുക്ക് എന്നേ പറയൂ, ബുക്ക് എന്ന് പറയത്തില്ല. വേണമെങ്കിൽ അതിനൊരു പുതിയ ലിപി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ വായിക്കുന്നതിന്. അതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ പുതിയ ലിപി വേണമെന്ന് വൈയാകരണന്മാരെല്ലാം ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ അത് നടപ്പിൽ വന്നിട്ടില്ല. കാരണം അത് അത്യാവശ്യമുള്ള കാര്യമല്ല, അതിനൊരു പ്രത്യേക അക്ഷരമായിട്ട് ഗണിച്ചാൽ കൂടി. ഇതുപോലെ പല കാര്യങ്ങളിലും, അതായത് ഒരു ഭാഷയെ സംബന്ധിച്ചിടത്തോളം, ഏത് ഭാഷയെ സംബന്ധിച്ചിടത്തോളമായാലും വ്യാകരണമെന്ന് പറയുന്ന ഉള്ളത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് വ്യാകരണമെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയമായിട്ട് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ഭാഷയും വ്യാകരണത്തിലൂടെ രൂപപ്പെടുന്നില്ല, ഭാഷ രൂപപ്പെട്ടതിന് ശേഷമാണ് വ്യാകരണം ഉണ്ടാകുന്നത്. പക്ഷെ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന ചിലർക്ക് ഇഷ്ടമാണ് ഭാഷയുടെ വികാസങ്ങൾ പരിണാമങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് വ്യാകരണ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കുന്ന നല്ലതാണ്. സംസ്കൃതത്തിലും മറ്റുള്ളതുപോലെ സംസ്കൃതത്തിൽ വ്യാകരണം പ്രത്യേക ഒരു ശാസ്ത്രമാണ്. കേവലം അത് ഭാഷയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപായം മാത്രമല്ല. സംസ്കൃതത്തിൽ വ്യാകരണം പഠിക്കുന്ന നമ്മൾ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, വ്യാകരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യാകരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പാണിനിയും പതഞ്ജലിയൊക്കെ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഒരാൾ വ്യാകരണ പഠനത്തിലേക്ക് വളരെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാളുടെ ഭാഷാപ്രയോഗം വളരെ വികലമായിരിക്കും. കാരണം ഭാഷ അയാൾക്ക് അന്യമായി പോകും, ഭാഷ പ്രയോഗിക്കുന്നതിന് ഭയം വരും. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിട്ട് ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കും പോലെയാണ്. ഇപ്പോഴും മനസ്സിൽ സംശയമായിരിക്കും ഇത് പാസ്റ്റ് ടെൻസ് ആണോ, അതേ പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ, ആക്റ്റീവാണോ, പാസീവ് ആണോ. ഈ തരത്തിൽ മനസ്സിൽ സംശയം എനിക്കും പറയാനൊക്കത്തില്ല. ഇതേ തകരാറ് വരും വ്യാകരണം പഠിച്ച് ഭാഷ പ്രയോഗിക്കാൻ പോയാൽ. പിന്നെ ഭാഷയുടെ സാമാന്യ നിയമങ്ങൾക്ക് വ്യാകരണം പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയും കാലം മലയാളം സംസാരിച്ചതും ഒന്നും വ്യാകരണം പഠിച്ചിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ മലയാള ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യുന്നു, നമ്മുടെ ആശയവിനിമയങ്ങൾക്കൊന്നും തെറ്റുവരുന്നില്ല. വരൂ എന്ന് പറഞ്ഞാൽ ആരും പോരൂ എന്നുള്ള അർത്ഥം, പോകൂ എന്നുള്ള അർത്ഥം ധരിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള ദൈനംദിന പ്രയോഗത്തിന് അതിന്റെ ആവശ്യമില്ല. സംസ്കൃത വ്യാകരണ പഠനത്തിന്റെ പ്രത്യേകതയുണ്ട്. കാരണം പ്രത്യേകിച്ചും ദർശനങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നിടത്ത് ഈ വ്യാകരണ നിയമങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ധാരാളം അവിടെ കാണും. എന്തുകൊണ്ട്? അത് കൈകാര്യം ചെയ്യുന്ന ഈ വ്യാകരണ പണ്ഡിതന്മാരാണ്. അവര് വളരെ അതിരുകടന്ന പ്രാധാന്യം വ്യാകരണ പ്രയോഗങ്ങൾക്ക് നൽകും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് അർത്ഥ വ്യത്യാസം വരും. അത്തരം വിഷയങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ വളരെ അടിസ്ഥാനപരമായി വ്യാകരണത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റൂ. അസ്മിം നമ്മുടെ വ്യവഹാര ഭാഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഴത്തുള്ള ഒരു വ്യാകരണ പഠനം സംസ്കൃതത്തിനും ആവശ്യമുണ്ട്. ദർശനങ്ങൾ മനസ്സിലാക്കുന്നതിന് അത് ആവശ്യമാണ്. മലയാളത്തിലാണെങ്കിൽ അത് തീരെ ആവശ്യമല്ല. സംസ്കൃതം സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? ശബ്ദങ്ങളെല്ലാം ധാതുവിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് ധാതു അധാതുവിൽ നിന്ന് പ്രത്യയങ്ങൾ, കൃത്പ്രത്യയങ്ങൾ, തദ്പ്രത്യയങ്ങൾ, ലകാരങ്ങൾ, ഇങ്ങനെ പോകും അതിൻ്റെ നിയമങ്ങൾ. അപ്പം ആ നിയമങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നതിന് വേണ്ടിയിട്ട് വ്യാകരണ പഠനം ചില ഭാഗങ്ങളിൽ വളരെ ആവശ്യമാണ്, ചിലയിടത്തത് അധികം ആവശ്യമില്ല. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. അത് ധാതുക്കളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് സംസ്കൃതത്തെ പോലെ ഒരു കാഴ്ചപ്പാട്. സംസ്കൃതത്തിൽ പോലും ആ കാഴ്ചപ്പാടിന് അഭിപ്രായ ഭേദമുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ധാതുക്കളിൽ നിന്നും രൂപപ്പെട്ടതാണ് മലയാള ഭാഷയെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യാകരണ നിഷ്ഠ മലയാള ഭാഷയിൽ ആവശ്യമില്ലാത്തതാണ്. എന്നാൽ കുറച്ചൊക്കെ സാമാന്യമായി അറിഞ്ഞിരിക്കുന്നത് മതിയാകും. പ്രത്യേകിച്ചും മലയാള ഭാഷയിൽ കൂടുതലും സംസ്കൃത പദങ്ങളാണ് എടുത്തിരിക്കുന്നത്. തമിഴ് പദങ്ങളും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്, ഉറുദുവും ഉണ്ട്. കൂടുതലും സംസ്കൃത പദങ്ങളാണ്. ഈ സംസ്കൃത പദങ്ങൾ നമ്മൾ മലയാളത്തിൽ എടുക്കുമ്പോൾ ഏത് ഭാഷയിലുള്ളതാണ്? ഒരു ഭാഷയിൽ മറ്റൊരു ഭാഷയിൽ നിന്ന് പദങ്ങൾ വരുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന് തദ്ഭവം, തത്സമം. തത്സമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഷയിൽ നിന്ന് എടുക്കുന്ന പദങ്ങൾ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. തദ്ഭവം എന്ന് പറഞ്ഞാൽ മറ്റു ഭാഷയിൽ നിന്ന് എടുക്കുന്ന പദങ്ങളെ അല്പസ്വല്പം മാറ്റത്തോടുകൂടി ഉപയോഗിക്കുക. ഇതാരും അങ്ങനെ ഒരിടത്ത് ഒരാളിരുന്ന് മാറ്റുന്നതല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തനിയെ ഭാഷയിൽ സംഭവിച്ചോളൂ. അപ്പൊ സംസ്കൃതത്തിലെ തദ്ഭവ പദങ്ങൾ ധാരാളം മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സംസ്കൃതത്തിലെ പദങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കനം, വെയ്റ്റ് എന്നുള്ളതിന് നമ്മൾ കനം മലയാളത്തിൽ ഉപയോഗിക്കുന്നു. അത് സംസ്കൃതത്തിലെ ഘനമാണ്. അപ്പൊ അതിന് തദ്ഭവ എന്ന് പറയും. അസ്മിത് ധനം അങ്ങനെയല്ല. സംസ്കൃതത്തിലെ ധനം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ ധനം തന്നെ തത്സമം. മലയാളത്തിൽ കൂടുതലും തദ്ഭവ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ധാരാളം ശബ്ദങ്ങൾ. അതുകൊണ്ട് സംസ്കൃത പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. ഉച്ചാരണം കൊണ്ടും പ്രയോഗം കൊണ്ടും ശബ്ദങ്ങൾക്ക് വ്യത്യാസം വരാം. സംസ്കൃതത്തിൽ അതിന് കർശനമായ നിയമങ്ങളുണ്ട്. മലയാളത്തിൽ വരുമ്പോൾ ആ നിയമങ്ങൾ അതുപോലെ പാലിക്കണം എന്ന് ഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവരോട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി ചെന്ന് പറയുന്നവർക്ക് മലയാളിയാണ്, മലയാളം അറിയത്തില്ല എന്ന് പറയും. പിന്നെ മലയാളികളല്ലാത്തവർ മലയാളം പഠിക്കുന്നവരുമുണ്ട്. അവരും ചിലപ്പോൾ വിചാരിക്കും ഞങ്ങൾ പഠിച്ചിരിക്കുന്ന മലയാളം തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. ഒരു ഉദാഹരണം പറയാം. മലയാളവും സംസ്കൃതവും തമ്മിലുള്ള വ്യത്യാസത്തിന് മലയാളത്തിലുണ്ട് പ്രവൃത്തി, പ്രവൃത്തി എന്ന് പറയുന്ന ശബ്ദം. സംസ്കൃതത്തിൽ അതിനെ കൃദന്ത ശബ്ദം എന്ന് പറയും. ഉറുദു ധാതുവിൽ നിന്ന് തിന്നൊരു പ്രത്യയം വന്ന് അതിന്റെ വ്യാകരണ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ പ്രവൃത്തി ഋകാരമാണ് വകാരത്തിന്റെ അടിയിൽ എഴുതുന്ന പ്രവൃത്തി. സംസ്കൃതത്തിൽ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം. ആശ്രമം പ്രവർത്തിക്കുക, അത് തിങ്ങന്ത രൂപമാണ് സംസ്കൃതത്തിൽ, ക്രിയാരൂപം. മറ്റതും ക്രിയയാണ്, എങ്കിലും ക്രിയയെ കാണിക്കുന്ന നാമരൂപമാണ്. പ്രവർത്തിക്കുക, അവിടെ പ്രവർത്തിക്കുക എന്നല്ല, നമ്മൾ പറയുന്നത് പ്രവർത്തിക്കുക എന്ന് ക്രിയാരൂപം വരും. അവിടെ എന്തുകൊണ്ടാണ് വൃത്ത് എന്ന് പറയുന്ന ധാതു തന്നെയാണ്, പക്ഷെ അവിടെ ഋകാരത്തിന് അരായി മാറും. അതിന് ഗുണമെന്നെല്ലാം പറയും. അതിന്റെ വ്യത്യാസം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പീയൂഷിന്റെ അടുത്ത് ചോദിക്കുക, പറഞ്ഞുതരും. വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ആ വ്യത്യാസങ്ങൾ വരുന്നത് വ്യാകരണ സൂത്ര നിയമങ്ങൾ അനുസരിച്ചാണ്. അത് സംസ്കൃതത്തിൽ അത് കർശനമായി പാലിച്ചു തന്നെ തീരണം, കാരണം പാണിനി അവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രവൃത്തി പ്രവർത്തിക്കുക. പക്ഷെ മലയാളത്തിൽ നമ്മൾ സാറിന് ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? പ്രവൃത്തി എന്നാണ് പറയുന്നത്. നമ്മൾ സാറിന് പ്രവൃത്തി എന്ന് പറയാറില്ല. വൃത്തി നമുക്ക് വേറെയാണ്, വൃത്തിയായിരിക്കുക. പ്രവൃത്തി നമ്മൾ അത്രയും ശ്രദ്ധിച്ച് മലയാളത്തിൽ ഉച്ചരിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി പ്രവർത്തിക്കുന്നു, അവന്റെ പ്രവൃത്തി കൊള്ളാം, പ്രവൃത്തി മോശം, ഇങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞു ശീലിച്ചു. സംസ്കൃതത്തിലെ നിയമം അനുസരിച്ച് മലയാളത്തിലും പ്രവൃത്തി പ്രവർത്തിക്കുക എന്ന് എഴുതണമെന്ന് വാശി പിടിക്കുന്ന ഭാഷാപണ്ഡിതന്മാരുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഭാഷാ പണ്ഡിതനല്ലാത്ത എന്റെ അഭിപ്രായം. കാരണം ഞാൻ സാധാരണ സംസാരിക്കുന്നവരുടെ പക്ഷത്താണ്. അതിലങ്ങനെ ഒരു യാഥാസ്ഥിതികയുടെ ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ മലയാളത്തെ കുറിച്ച് പൊതുവെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് സംസാരിക്കുന്നത് പോലെ എഴുതുന്ന ഭാഷയെന്ന്. ഇതെന്റെ അഭിപ്രായം മാത്രമല്ല, ആധുനിക മലയാള വ്യാകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പല ഭാഷാ പണ്ഡിതന്മാരും ഇത് തന്നെ പറയുന്നു. എന്താണ് നമ്മളിപ്പോൾ പറയുന്നത് പ്രവൃത്തി എന്നാണെങ്കിൽ എഴുന്നിടത്തും പ്രവൃത്തി എന്ന് മതി. അതിന് സംസ്കൃതീകരിച്ചിട്ട് പ്രവൃത്തി എന്ന് തന്നെ എഴുതിയില്ലെങ്കിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് വെട്ടിക്കളയുന്ന രീതി അത് വേണമെന്നില്ല. സാധാരണ എഴുത്തിലും പറച്ചു പിന്നെ അതാകാം. ഇവിടെ ആരെങ്കിലും സംസ്കൃത മലയാള വ്യാകരണം പഠിക്കുന്നുണ്ടെങ്കിൽ കോളേജ് ക്ലാസ്സുകളിലും മറ്റും പ്രൊഫസർമാർക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, സംസ്കൃതത്തിലത് ഇങ്ങനെയാണ്, മലയാളത്തിലത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കാം. അതിന് തെറ്റില്ല, കാരണം വ്യത്യാസം അറിഞ്ഞിരിക്കണമല്ലോ. അത് കേവലം ഭാഷാ പഠനത്തിന് വേണ്ടി മാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അല്ലാതെയുള്ള അതിന്റെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ സംസ്കൃത നിയമങ്ങളെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മലയാള ഭാഷയിൽ സംസ്കൃതത്തിൽ നിന്നുള്ള പദങ്ങളെ സ്വീകരിക്കുമ്പോൾ തദ്ഭവങ്ങളായി സ്വീകരിക്കാം. അങ്ങനെ പ്രചരിച്ചു വരികയാണ്, പിന്നെ അതിനെ നമ്മൾ പ്രചരിച്ചിരിക്കുന്നതിനെ മാറ്റേണ്ട കാര്യമില്ല. ചെറിയ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ വ്യാകരണമൊന്നും ആവശ്യമില്ലേ? ഞാൻ പറഞ്ഞല്ലോ, വ്യാകരണക്കാർക്ക് വ്യാകരണം വേണം, സംസാരിക്കുന്നവർക്ക് സാധാരണ രീതിയിൽ അതിലത്തരം എവിടെയെല്ലാം നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാമോ അത് ചെയ്തിട്ട് ഭാഷയെ സ്വീകരിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നതിനെ വരിഞ്ഞു മുറുകിപ്പോവും, സ്വാതന്ത്ര്യമില്ലാതെ വരും, അവന് പിന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. ഇപ്പോ അമരകോശം എന്ന് പറയുന്ന സംസ്കൃതത്തിലൊരു നിഘണ്ടു ഉണ്ടായി, അതിന് മുമ്പേ ഉണ്ടായി നിഘണ്ടു. അതാണ് ഏറ്റവും പ്രാചീനമായ നിഘണ്ടു ഉണ്ടായി. അത് കഴിഞ്ഞ് അമരകോശം ഉണ്ടായി, അത് കഴിഞ്ഞ് എത്രയോ നിഘണ്ടുകൾ ഉണ്ടായി. കാരണം അമരകോശത്തിൽ വന്ന പദങ്ങളൊന്നും പോരാതെ വന്നു, പുതിയ പുതിയ പുതിയ പദങ്ങൾ വന്നു. പാണിനി തന്നെ ഭാഷയ്ക്ക് നിയമം ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ മനസ്സിലായി താൻ എത്ര നിയമം ഉണ്ടാക്കിയാലും ഈ ഭാഷയെ നിയമത്തിൽ ഒരുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാഷ എന്ന് വെച്ചാൽ പദങ്ങൾ യഥേച്ഛമായി ഒരു വ്യവസ്ഥയില്ലാതെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പാണിനി പിന്നെ പ്രത്യേക ചില സൂത്രങ്ങൾ ഉണ്ടാക്കി. അതാണ് പ്രശോധരാദീനി യഥോപതിഷ്ഠം, ഗുണാദയോ ബഹളം, ഇങ്ങനെയുള്ള സൂത്രങ്ങളുണ്ട്. ഇതെല്ലാം പറയുന്നത് എന്താണ്? സംസ്കൃത ഭാഷയിൽ തന്നെ പാണിനി വ്യാകരണം ഉണ്ടാക്കിയപ്പോൾ ആയിരക്കണക്കിന് പദങ്ങൾ ആ വ്യാകരണ നിയമങ്ങൾക്ക് പുറത്തുപോയി. പാണിനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, നിയമം അനുസരിച്ച് അതിനെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിനെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ എന്ത് വേണം? വ്യവസ്ഥയിൽ അവ്യവസ്ഥ ഉണ്ടാകണം. അതിനാണ് ബഹുളം യഥോപതിഷ്ഠം ചില പദങ്ങൾ പാണിനി സൂത്രങ്ങളിൽ തന്നെ പ്രയോഗിച്ചത്. ഇതെല്ലാം നമുക്ക് പ്രത്യക്ഷ ഉദാഹരണമായിരിക്കെ നമ്മുടെ ഈ വളരെ പിൽക്കാലത്ത് രൂപപ്പെട്ട ഒരു 1000 വർഷം പോലും ഇതിന് കാലാവധി പറയാൻ വയ്യ, അങ്ങനെയുള്ള ഈ മലയാള ഭാഷയ്ക്ക് ഇത്രയും കർശനമായ നിയമങ്ങൾ വേണമെന്ന് വാശി പിടിക്കും. അതിനെ നമ്മൾ പിന്തുടരുകയും ചെയ്യുക. കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയും പോലെ ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. പ്രചാരത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന് സ്വീകരിക്കുക. മലയാള ഭാഷ മറ്റു ഭാഷകളിൽ നിന്ന് നിരന്തരം പുതിയ പദങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വയം തന്നെ പുതിയ പുതിയ പദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ്. അതിന് നിയമങ്ങൾ കൊണ്ട് അതിനെ തടയാൻ പാടില്ല, അതിന്റെ വളർച്ച നിന്നു. അതുകൊണ്ട് വീണ്ടും പഴയ കാലങ്ങളിലേക്ക് നമ്മുടെ ലിപികളെയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കെട്ടിത്തൂക്കിയിടുന്ന ഉകാരത്തെ എല്ലാ വാക്കുകളും കൂട്ടിച്ചേർത്ത് ചാരിതാർത്ഥ്യമടയുന്നത് ഭാഷാസ്നേഹം കൊണ്ടാണെന്ന് അന്ധമായി ആരും വിശ്വസിക്കരുത്. അതിന് വേണ്ടിയിട്ട് പറയുകയാണ്. അതുപോലെ ഒരുപാട് പദങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഈ ചില ഭാഷാ പണ്ഡിതന്മാരുണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രയോഗങ്ങളെ സംബന്ധിച്ച് അതെല്ലാം തെറ്റാണ്, ഇതൊക്കെയാണ് ശരി, ഇതൊക്കെ ഇവരെഴുതുന്നുണ്ടെങ്കിലും എഴുതുന്നവർ തന്നെ അവരുടെ നിയമങ്ങൾ തെറ്റിച്ചാണ് പ്രയോഗിക്കുന്നത്. അതാണ് വേറൊരു ഏറ്റവും വൈരുദ്ധ്യം കാണുന്നത്. ഈ ഭാഷാ പണ്ഡിതന്മാർ ഈ നിയമങ്ങളെല്ലാം പറയുമെങ്കിലും അവരുടെ എഴുത്തുകളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാം ഇതിന് ഇവർ പറയുന്ന ഈ നിയമങ്ങളുടെ എല്ലാം വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും എഴുതിയിരിക്കുന്നത്. അത്തരം ഒരു പോരായ്മ പാണിനിക്ക് പോലും പറ്റിയിട്ടുണ്ട്. താൻ പറഞ്ഞ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉള്ള പ്രയോഗം പാണിനി നടത്തി, പതഞ്ജലി നടത്തി. ഇതൊക്കെ ആരെങ്കിലും പഠിക്കാൻ മെനക്കെടുന്നുണ്ടോ? അതുമില്ല. അതാണ് ഏറ്റവും വലിയ. ഇതൊന്നും വായിക്കാനോ പഠിക്കാനോ ആരും മെനക്കെടത്തില്ല. എന്നാൽ എല്ലാവരും വൈയാകരണന്മാരാണ് താൻ. അപ്പൊ അത് അങ്ങനെ ഭാഷയെ സംബന്ധിച്ച് വലുതായി ശരിയും തെറ്റൊന്നുമില്ല. നമുക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ അത് തന്നെ ഭാഷ. പണ്ട് കേശവദേവ് പറഞ്ഞിട്ടുണ്ട്, ഞാനെന്ത് പറഞ്ഞോ അത് എന്റെ ഭാഷ. കുഞ്ഞൻ നമ്പ്യാരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെയാണ് എന്റെ ഭാഷ. അതുകൊണ്ട് അതാണ് കുറച്ചുകൂടി ശരിയായ നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലേ ഭാഷ വളർത്തുള്ളൂ. മലബാറിലെ ഭാഷയിൽ ആർക്കും ഒരു പരിഷ്കാരവും വരുത്തണ്ട. സാഹിത്യത്തിലെല്ലാം ഉണ്ട്. കോട്ടയത്തെ ഭാഷയിലും ആർക്കും പരിഷ്കാരം വരുത്തണ്ട. അവിടെ സാഹിത്യകൃതികളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പരിഷ്കരിക്കുന്ന മുഴുവൻ തിരുവനന്തപുരം കൊല്ലക്കാരെയാണ്. ഈ പരിഷ്കാരങ്ങൾ മുഴുവൻ നടത്തും. തൃശ്ശൂരുടെ ഭാഷയിലും ആർക്കും ഒരു പരിഷ്കാരം വരുത്തണ്ട. തന്നെ അതുപോലെ ഇതെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ ഭാഷയുടെ ദേശീയമായ ഭേദങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്ത് വേണം ഇത്തരം പരിഷ്കാരങ്ങൾ നമ്മൾ പിന്തുടരേണ്ടത്. അത് മാത്രമല്ല, ഈ വൈയാകടനാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ കുറച്ച് പരിശ്രമിച്ച് ഉപേക്ഷിച്ച കാര്യമാണ്, പറ്റില്ല എന്ന് മനസ്സിലായി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, തല ചൂടായി പോവും. ശരിക്കും അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളവരെല്ലാം ഊളമ്പാർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും ബുദ്ധിയെ കുഴയ്ക്കുന്ന ഒരു സാധനമാണ് ഈ വ്യാകരണം. ഞാൻ ഭാഗ്യം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് അതിന് വലിയ ഊന്നൽ കൊടുക്കേണ്ട കാര്യമൊന്നും അത് ഇവിടെ ഇങ്ങനെ ഒന്ന് വന്നതുകൊണ്ട് ഒരു സന്ദർഭം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വ്യാസനെ പോലെയുള്ള മഹാത്മാരുവരെ അതിനൊന്നും അങ്ങനെ വലിയ വാശി പിടിക്കാറില്ല. അവർ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ പറയുന്ന ആശയം മറ്റുള്ളവർ മനസ്സിലാക്കും. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യാകരണം ശരിയാണ്. അങ്ങനെയുള്ള എത്രയെത്ര ഉദാഹരണങ്ങൾ ഇന്ന് മലയാളത്തിൽ ശരിയല്ല എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ എടുത്തു കാണിച്ചിട്ട് അത് നമുക്ക് ശരിയാണെന്ന് സമർത്ഥിക്കാം, അതിനൊരു പോരായ്മയില്ലെന്ന് നമുക്ക് സമർത്ഥിക്കാം. വ്യാകരണ നിയമങ്ങൾ വെച്ചാണ്, വെറുതെ അല്ല. അതുകൊണ്ട് അത് മറ്റൊരു സാന്ദർഭികമായി അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരും. ഇവിടെ പറയുന്ന സാത്വിക ദാനത്തെ കുറിച്ചാണ്. ദാതവ്യം ഇതിയ ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദിശ്യ വാപുന ദീയതേ ച പരിപ്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം യത്തു ദാനം പ്രത്യുപകാരാർത്ഥം കാലയത്തു അയം മാം പ്രത്യുപകരിഷ്യതി ഇത്യേവമർത്ഥം ഫലം വാസ്യ ദാനസ്യ മേ ഭവിഷ്യതി അദിഷ്ടം ഇതി തദുദ്ദിശ്യ പുനർദീയതേ ച പരിപ്ലിഷ്ടം ഖേദ സംയുക്തം തദ്ദാനം രാജസംസ്മൃതം എത്തു ദാന രാജസദാനത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ സാത്വികമായ ശ്രദ്ധയില്ല. പ്രത്യുപകാരാർത്ഥം ചെയ്യുന്ന ദാനം എങ്ങനെയാണ്? കാലയത്തു അയം മാം പ്രത്യുപകരിഷ്യതി, വേണ്ട സമയത്ത് ഇവൻ എനിക്ക് ഉപകരിക്കും. ഇത്യവിമർത്ഥം, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രത്യുപകാരം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നതിന് നാളെ എനിക്ക് ഫലം കിട്ടും. നമ്മൾ സാധാരണ പലപ്പോഴും ഒരാളെ സഹായിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ കാണും അവനിപ്പോൾ ആപത്താണ്, അവന് സഹായിച്ചു കഴിഞ്ഞാൽ നാളെ എനിക്കൊരു ആപത്ത് വരുമ്പോൾ അവൻ സഹായിക്കും. ഈ ഒരു ചിന്ത, ഇത് ലൗകിക മര്യാദ അനുസരിച്ച് ഇതാകാമെന്നുള്ള കാര്യമാണ്. പക്ഷെ ആധ്യാത്മിക സാധനയിൽ കർമ്മയോഗത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം പിന്നീട് മനസ്സിന് നിക്ഷേപങ്ങളുണ്ടാക്കും. കാരണം പ്രതിഭാനം ആഗ്രഹിക്കുന്നു, തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിരാശ വരും, ദുഃഖം വരും. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണിത് പറയുന്നത്. ഫലം വാസ്യ ദാനസ്യ മേ ഭവിഷ്യത്തി അധിഷ്ഠം, യജ്ഞകർമ്മങ്ങളോടനുബന്ധിച്ച് ദാനം ചെയ്യുന്നതിന് പ്രത്യക്ഷമായ ഫലമൊന്നുമില്ല. കാരണം അവിടെ തന്റെ കയ്യിലിരിക്കുന്ന ധനം അന്യന്റെ കയ്യിലേക്ക് പോവുകയാണ്. അവിടെ സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് തനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. എന്നാലും എന്തുകൊണ്ട് കൊടുക്കുന്നു? അതിന് പറയുന്ന അവിടെ അദൃഷ്ടഫലമുണ്ട് എന്ന് പറയുന്നു. അദൃഷ്ടഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ് യജ്ഞാദി കർമ്മങ്ങളോടനുബന്ധിച്ച് ഈ യാഗത്തെ വിധിച്ചിരിക്കുന്നത്. അദൃഷ്ടഫലം എന്ന് പറയുന്നത് എന്താണ്? ആ ദാനം കൊണ്ട് അവന് പുണ്യമുണ്ടാകും. ആ പുണ്യം എന്ന് പറയുന്ന അതൊരു തരം അതിനപൂർവം എന്ന് പറയും മീമാംസകർ. ആ അപൂർവം ആ യാഗത്തിന്റെ മുഖ്യകർമ്മമായ ഹോമവും ഹവനവും മറ്റും, അതിൽ നിന്നുണ്ടാകുന്ന അപൂർവത്തോടുകൂടി ഈ അപൂർവം കൂടി ചേർന്നാലേ ആ യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വർഗാദി ഫലങ്ങൾ ഉണ്ടാകും. അതാണ് മീമാംസകരുടെ സിദ്ധാന്തം. മുഖ്യാപൂർവവും അവാന്തരാപൂർവവും എന്നെല്ലാം പറഞ്ഞവരതിനെ വേർതിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അപൂർവ നിഷ്പത്തിക്ക് വേണ്ടിയിട്ടാണ് അവിടെ യജ്ഞത്തോടനുബന്ധിച്ച് ദാനത്തെ വിധിച്ചിരിക്കുന്നത്. അതുദ്ദേശിച്ച് ചെയ്യുന്നു യജ്ഞത്തിനും മറ്റും ദാനം പോലെയുള്ള കർമ്മങ്ങൾ. അതും ശരിയല്ല, അതും രാജസമാണോ സ്വീകാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഫലം വാസ്യ ദാനസ്യ മേ ഭവിഷ്യതി അദിഷ്ടം, അദിഷ്ടമായ ഫലം ഈ ദാനത്തിന് എനിക്കുണ്ടാകും എന്ന് കരുതിയും തതുദ്ദിശ്യ പുനർദീയതേ, അതിനുദ്ദേശ്യം ചെയ്യുന്നുണ്ട് ദാനം. ഇപ്പൊ രാജസമായ ദാനത്തിൽ എന്താണ്? പരിക്ലിഷ്ടം ഖേദ സംയുക്തം. കാരണം തന്റെ ധനം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള ഒരു ദുഃഖം അയാളുള്ളിൽ കാണും. ഏതുപോലെ വളരെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ പരിശ്രമിക്കുന്നു. അപ്പോൾ ആ പരിശ്രമം കൊണ്ട് അയാൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് കരുതി അയാൾ എന്ത് ചെയ്യുന്നു? ക്ലേശങ്ങൾ സഹിക്കുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? രാജസ ദാനത്തിൽ അയാൾ ക്ലേശം സഹിക്കുന്നു. തന്റെ സമ്പത്ത് തന്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്ന ആ ക്ലേശം സഹിച്ചുകൊണ്ട് എന്നാൽ വലിയ ഒരു ഫലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്നു ദാനം. അതാണ് ഖേദ സംയുക്തം, പരിക്ലിഷ്ടം എന്ന് പറഞ്ഞത്. ആർക്കും ഒരു പ്രയാസം തോന്നുമല്ലോ, തന്റെ കയ്യിലിരിക്കുന്ന സമ്പത്ത് വേറൊരാൾക്ക് വെറുതെ കൊടുക്കേണ്ടി വരും. അത് രാജസദാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നാൽ നമുക്കൊരു ചെറിയ മനഃപ്രയാസം വരും. അതെനിക്ക് ഉപയോഗപ്പെട്ടതായിരുന്നല്ലോ, പക്ഷെ അയാൾ ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു. ചെറിയൊരു നഷ്ടബോധം മനസ്സിൽ തോന്നും, കൊടുത്തു പോയല്ലോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. എന്നാലും അവിടെ എന്ത് വരുന്നു? പരിക്ലേശമുണ്ട്. സാധാരണ ദാനത്തിൽ വരുന്ന അത് രാജസമാണ്, സാത്വികമായ ദാനത്തിൽ അത് വരാൻ പാടില്ല എന്ന് പറയുന്നു. ഇതെല്ലാം ആധ്യാത്മിക സാധന എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ലോകനീതി എന്നുള്ള നിലയ്ക്കല്ല. യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദേശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം അദേശകാലേ അപുണ്യേ ദേശേ മ്ലേച്ഛ അശിഷ്യാദി സങ്കീർണേ അകാലേ പുണ്യഹേതുത്വേന അപ്രഖ്യാതേ സംക്രാന്ത്യാദി വിശേഷരഹിതേ അപാത്രേഭ്യശ്ച മൂർഖ തസ്കരാദിഭ്യോ ദേശാദി സമ്പത്തോ ച അസത്കൃതം പ്രിയവചന പാദപ്രക്ഷാളന പൂജാതിരഹിതം അപജ്ഞാതം പാത്രപരിഭവയുക്തം ച യദ്ദാനം തത്താമസ ഉദാഹരണം. ഈ ദാനത്തെ സംബന്ധിച്ചാണ് കുറച്ച് വിവാദങ്ങളുള്ളത്. ഇവിടെ താമസമായ ദാനത്തെക്കുറിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ദാനം ചെയ്യാൻ പാടില്ലാത്തതെന്നൂടെ പറയുകയാണ്. അദേശകാലേ അപുണ്യേ ദേശേ, അപുണ്യമായ ദേശങ്ങൾ തീർത്ഥസ്ഥാനങ്ങളിലല്ലാതെ ആർക്ക് ദാനം ചെയ്യരുതെന്നാണ്. ഇത് നമ്മുടെ ധർമ്മത്തിനും ഒക്കെ ഒരുപാട് ദോഷം ചെയ്തിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. സനാതനധർമ്മത്തിന് ദാനം ചെയ്യുക എന്ന് വെച്ചാൽ പ്രത്യുപകാരം ആഗ്രഹിക്കാതെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ആ അർത്ഥം എടുത്തിട്ട് ഇതിനെ ഈ തരത്തിൽ നമ്മൾ മനസ്സിലാക്കിയാല് ഇന്ന് നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും താമസമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയുന്നതായിരിക്കും കാലത്തിന് യോജിക്കുന്നതുമല്ല. ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പുണ്യതീർത്ഥങ്ങളിൽ മാത്രമേ സഹായിക്കൂ എന്നാണ്. ഇപ്പൊ കഷ്ടപ്പെടുന്നവര് പുണ്യതീർത്ഥങ്ങളിലല്ല ഉള്ളത്. അവരെ ഉള്ളത് എങ്ങനെയാണ്? ഈ പറയുന്ന അപുണ്യദേശങ്ങളിലാണ് ഉള്ളത്. ദുഃഖിക്കുന്ന മനുഷ്യര്, കഷ്ടപ്പെടുന്ന മനുഷ്യര്. അപ്പൊ അവരെ അവർക്കൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് താമസമാണ്, അത് പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മത്തിൽ ആദര ശുശ്രൂഷ സേവനം പോലെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു പോയതും അതിൻ്റെതായ ദോഷഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. സനാതനധർമ്മത്തിൽ അതിൻ്റെതായ ദോഷങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആ രീതിയിലാണ്. പക്ഷേ മറ്റ് മതവിശ്വാസികളായാലും അവർ ആൾക്കാരെ സേവിക്കുന്നെവിടെയാണ്? അങ്ങനെയുള്ള അപുണ്യമായ ദേശങ്ങളിൽ പോയി അശുചിയുള്ള ജനങ്ങളെയാണ് അവർ ശുശ്രൂഷിക്കുന്നത്. കഷ്ടപ്പെടുന്നവരെയൊക്കെ അവർ സേവിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ ഒരുപാട് സാമൂഹികമായി, രാഷ്ട്രീയമായി ഒരുപാട് പ്രത്യാഘാതങ്ങൾ അതിനുണ്ടായി. അതെല്ലാം നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട്. അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നുമുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നതാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ തകരാറ് നമ്മളിൽ തന്നെയാണ്. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ വന്നിട്ടുള്ള ദോഷങ്ങൾ, അതിൽ വന്നിട്ടുള്ള അനൈക്യം, അതിൽ വന്നിട്ടുള്ള അന്തഃഛിദ്രങ്ങൾ, ഇതിനെല്ലാം മുഖ്യമായ ഉത്തരവാദികൾ ഈ മതത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതിന് മറ്റു മതക്കാരെ നമ്മൾ കുറ്റം പറയുന്നത് വലിയൊരു അതിന് വലിയ അർത്ഥമില്ല. കാരണം ഇതിൽ വരാവുന്ന ദോഷങ്ങളെല്ലാം മറ്റുള്ളവരിവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചു കഴിഞ്ഞാണ്. അതിന് മുമ്പ് തന്നെ ഈ ധർമ്മത്തിന് ചുതി സംഭവിച്ചു കഴിഞ്ഞു. ഇതിൽ അപജയങ്ങൾ ഒരുപാട് സംഭവിച്ചു, ഇതിൽ ഒരുപാട് ജീർണതകൾ സംഭവിച്ചു. അപ്പോൾ മറ്റുള്ളവർ പുറത്തു നിന്ന് വന്നാണ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ന് ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ മനസ്സിലാക്കിയുള്ളത്തോളം കാലം ഇത് ഇവിടെ ഉള്ളവർ തന്നെ ചെയ്തതാണ്, പുറത്തു നിന്ന് ആരും ഒന്ന് ചെയ്തതാണ്. ഇവിടെ ഇതാണ് പഠിപ്പിക്കുന്നത്. എന്താണ് ആ പുണ്യദേശത്തിൽ ദുഃഖിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും കിടക്കുന്ന എവിടെയാണ്? പുണ്യദേശത്തിൽ കിടക്കും. കിടക്കാൻ പറ്റത്തില്ലല്ലോ. അശുചി മ്ലേച്ഛൻ എന്ന് പറയുന്നു. മ്ലേച്ഛൻ എന്ന് വെച്ചാൽ വൃത്തികെട്ടവൻ, ശുചിത്വമില്ലാത്തവൻ. അവനൊന്നും ചെയ്യരുതെന്നാണ് ഇവിടെ പറയുന്നു. പിന്നെ സാമൂഹിക സേവനം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വലിയൊരു വിഭാഗത്തിനെ മാറ്റി നിർത്തുകയും തദ്ഫലമായി ഈ സമൂഹത്തിൽ, ഹൈന്ദവ സമൂഹത്തിൽ ഒരുപാട് അന്ധച്ഛിദ്രങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്തരം അന്ധച്ഛിദ്രങ്ങളെ മറ്റുള്ളവരിപ്പം മുതലെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അവരത് ഉണ്ടാക്കിയതല്ല. ഹൈന്ദവവാദികളെല്ലാം പ്രത്യേക ശ്രദ്ധിക്കണം. നമ്മുടെ ധർമ്മത്തിലോ സംസ്കാരത്തിലോ ഒക്കെ വെറുതെ വ്യർത്ഥമായി അഭിമാനം കൊള്ളുന്നുണ്ടോ ഊറ്റം കൊള്ളുന്നുണ്ടോ ഒന്നും കാര്യമൊന്നുമില്ല. അത് നമ്മൾ ഈ സന്യാസിമാരെ നിരൂപണം ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് നിരൂപണം ചെയ്യേണ്ട വിഷയമാണ്. വാസ്തവത്തിൽ തകരാറ് നമ്മളിലാണ്. മറ്റാരും വന്ന് നമ്മൾ ചീത്തയാക്കിയതല്ല, നമ്മൾ തന്നെ നമ്മളെ ചീത്തയാക്കിയതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഇനി പരിഷ്കരിക്കേണ്ടത് നമ്മൾ സ്വയമാണ്. തെറ്റുകൾ നമ്മൾ സ്വയം തിരുത്തേണ്ടതാണ്. അത് തിരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് മറുഭാഗത്തേക്ക് പറയുന്നത് മറ്റുള്ളവരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, അവരെ പ്രതിരോധിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. സ്വയം തെറ്റ് തിരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബുദ്ധിപൂർമ്മത എന്ന് പറയും. അതിനെ ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാകണം. നമ്മൾ തന്നെ വരുത്തിവെച്ച വീഴ്ചകളെ പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് ബുദ്ധിശൂന്യന്മാരുടെ ശ്രദ്ധയെ അങ്ങോട്ട് തിരിച്ചുവിടുകയാണ്. പ്രതിരോധത്തിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. വാസ്തവത്തിൽ അതൊന്നുമല്ല സംഭവിച്ചത്. മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടായ ദോഷമെന്ന് പറയുന്നത് നമ്മളിൽ വന്ന ഈ വൈകൃതങ്ങളെ അവരുപയോഗപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. വ്യക്തമായി പറയാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപുണ്യദേശങ്ങളിൽ പോകരുത്, മ്ലേച്ഛന്മാർക്ക് അശുചിയുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവരെ മാറ്റി നിർത്തും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? അവരുടെ ഇടയിലേക്ക് ചെല്ലും, അവരെ സ്വാധീനിക്കും. അപ്പോൾ ഇത് അവരുടെ കുറ്റമാണോ അതേ നമ്മുടെ കുറ്റമാണോ? പിന്നെ അവരെ തീവയ്ക്കാനും കൊല്ലാനും നടക്കുന്നതിന് വല്ല അർത്ഥമുണ്ട്? അവർക്കതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അവരവിടെ പോയി പ്രവർത്തിച്ച് അവര് അവരുടെ പക്ഷത്ത് ആളെ കൂട്ടിയതിന് ശേഷം അവസാനം വാളും കുന്തവും കുറുകടിയും കൊണ്ട് അവരെ പിറകെ ഓടി അളന്നിട്ട് എന്താ കാര്യം? അതാണ് നമ്മുടെ മതത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇതിനകത്തിരുന്ന് ഞാൻ പറയാം, പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഉറപ്പാണ്. നമ്മുടെ ധർമ്മ സംരക്ഷകന്മാരാദ്യം എന്റെ നേരെ തന്നെ കത്തി പ്രയോഗിക്കും. ഇത് തെളിവ് സഹിതമാണ് ഞാൻ പറയുന്നത്. സംസ്കൃതം പഠിച്ചുകൊണ്ട് ഇത് പറയുന്നു, ഇല്ലെങ്കിൽ ഞാനും കത്തിയുമായിട്ട് നടന്നനെ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. വലുതായ മൂഢത നമ്മൾ പിന്തുടരുന്നുണ്ട്. ഇത് തന്നെ അദേശകാലേ അപുണ്യ ദേശീയ അപുണ്യ ദേശങ്ങളിൽ മ്ലേച്ഛന്മാര്, മ്ലേച്ഛന്മാരെന്ന് പറയുന്ന ആരാണ്? നല്ല ഭാഷ സംസാരിക്കാത്തവർ. പ്രധാനമായിട്ടും അവരാണ് മ്ലേച്ഛന്മാരെന്ന് പറയുന്നത്. നമ്മുടെ സാഹിത്യങ്ങളെല്ലാം അവിടെ പരിശോധിച്ച് നോക്കുക, അവിടെയൊക്കെ മ്ലേച്ഛ ശബ്ദം വരും. മ്ലേച്ഛ ഭാഷണത്തെക്കുറിച്ച് പറയും. വ്യാകരണത്തിൽ പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിൽ തുടക്കത്തിൽ തന്നെ ഈ മ്ലേച്ഛന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, മ്ലേച്ഛ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ സംസാരിക്കുന്നത് ഇതുപോലെ വ്യാകരണ ശുദ്ധിയുള്ള ഭാഷയല്ല, പാവപ്പെട്ടവന്റെ ഭാഷ. അതിലതൊന്നും കാണത്തില്ല, അതൊക്കെ മ്ലേച്ഛന്മാരാണ്. അപ്പോൾ സാധുക്കൾ പാവപ്പെട്ടവരെല്ലാം എന്ത് ചെയ്തു? മ്ലേച്ഛന്മാരാക്കി. അവർക്ക് സംസ്കാരമില്ലാതുകൊണ്ട് അവരെല്ലാം അശുചിയായി. അപ്പോൾ അത്തരക്കാരെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മ്ലേച്ഛന്മാരല്ലാത്തവരും ശുചിയുള്ളവരും ആരാണ്? ഒരു സമൂഹത്തിൽ വളരെ വിരളിൽ എണ്ണാവുന്ന ആൾക്കാരെ കാണും. അവർക്ക് വേണ്ടിയാവും ബാക്കിയുള്ള എല്ലാം, ധർമ്മവും നീതിയും ശാസ്ത്രവും സംസ്കാരവും എല്ലാം അവർക്കാവും. ബഹുഭൂരിപക്ഷത്തിന് ഇത് അന്യമാവും. ഈ രീതിയിൽ വളരെ കാലം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഭാരതത്തിന് ഈ ദുർഗതി ഉണ്ടായത്, ഹിന്ദുധർമ്മത്തിന് ഈ അധപ്പതനം ഉണ്ടായത്. അതൊരിക്കലും മറ്റുള്ളവരുണ്ടാക്കിയതല്ല എന്ന് ഇത്തരം ഇതല്ല. ഇതിനുള്ള പ്രമാണങ്ങൾ ഒത്തിരി എന്റെ കയ്യിലുണ്ട്, പുറത്ത് ഞാൻ എടുക്കുന്നതന്നേ ഉള്ളൂ. ഇവിടെയിപ്പോൾ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മ്ലേച്ഛ അശുച്യാദി സങ്കീർണേ, ഇങ്ങനെയുള്ളവർ കഴിയുന്ന സ്ഥലം. അകാലേ, ഇനി കാലത്തെക്കുറിച്ച് പറയുന്നു. അതിന് അപകടമുള്ള കാര്യമില്ല. പുണ്യഹേതുത്വന അപ്രഖ്യാത, അതിനുണ്ട് അപകടം. സംക്രാന്തിയാദി വിശേഷരീതി, ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സംക്രാന്തിയിലേ പാടുള്ളൂ എന്നാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാത്രേഭ്യശ്ച മൂർഖ തസ്കരാദിഭ്യോ, പ്രത്യേകിച്ചും പറയുന്നു. മൂർഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലാത്തവൻ. തസ്കരൻ എന്ന് പറഞ്ഞാൽ കള്ളനും മറ്റും. ഇവർക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ദാനം മറ്റും ചെയ്യാൻ പാടില്ല എന്നാണ്. വളരെ കാലം നമ്മുടെ ഭാരതത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച ഇങ്ങനെയാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അജ്ഞാനികളും തസ്കരന്മാരുമായിരുന്ന കാലത്താണ് ഇത് പഠിപ്പിച്ചതെന്നുകൂടെ ഓർക്കണം. സാധാരണക്കാരൻ എങ്ങനെയാണെന്ന് ജീവിച്ചിരുന്നത്? പിടിച്ചു പറിച്ചാ ജീവിച്ചിരുന്നു. മൂർഖന്മാരുമായിരുന്നു. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. അവരെയാണ് അപാത്രങ്ങൾ എന്ന് പറയുന്നത്. ദേശാദി സമ്പത്തോ അസത്കൃതം, സ്ഥലം നോക്കണം. എന്തെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആര്യാവർത്തത്തിലേ പാടുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും പാടില്ല. അതിൽ തന്നെ പുണ്യസ്ഥലങ്ങളുണ്ട്, കാശി പോലെയുള്ള സ്ഥലങ്ങൾ. അവിടെ മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യൂ, ബാക്കിയുള്ളിടത്തൊന്നും പോയി നല്ല കാര്യം ചെയ്യുന്നതാണ്. പിന്നെ അസത്കൃതം, പ്രിയവചനം, പാദപ്രക്ഷാളനം, പൂജാതിരഹിതം, അത് പൊതുവായി പറയുന്ന കാര്യമാണ്. ഒരാൾക്ക് നമ്മൾ ദാനാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രിയവചനത്തോടുകൂടി കൊടുക്കണം. വേണമെങ്കിൽ കഴിച്ചോ, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ എന്നുള്ള രീതിയിൽ വിളമ്പി കൊടുക്കരുത്. ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാം, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ തന്റെ ജോലിക്കാരനൊന്നുമല്ല ഇവിടെ വിളമ്പാൻ നിൽക്കാൻ. ഹോട്ടലിലൊന്നും ഇങ്ങനെ പറയത്തില്ല. ഇന്നിങ്ങനെ പറയുന്ന എവിടെയാ? ഞാൻ പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെട്ടിക്കളയേണ്ടി വരും. പ്രിയവചനങ്ങൾ ഇല്ലാതെ കൊടുക്കുക. പാദപ്രക്ഷാളനം, അത് ആദരവിനെ സൂചിപ്പിച്ച് പറയുന്നു. അതൊന്നുമില്ലാതെ അശ്രദ്ധയോടുകൂടി പൂജാരഹിതം, ബഹുമാന ആദരവുകളൊന്നും കൂടാതെ നൽകുക, താമസമായ ദാനമാണ്. ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് സ്വീകാര്യങ്ങളാണ്. ഒന്ന് ഇത് തന്നെ, എന്താണ്, ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ ദാനം, നേരത്തെ പറഞ്ഞല്ലോ, ഫലം ആഗ്രഹിക്കാതെ എന്തെങ്കിലും നൽകുക. അങ്ങനെ ചെയ്യുന്നിടത്ത് നമ്മൾ പ്രിയവചനം പ്രയോഗിക്കണം, പാദപ്രക്ഷാളന പൂജാദികളോടുകൂടി ചെയ്യണം, കഴിയുന്നത്ര ആദരവോടുകൂടി ചെയ്യണം, ബഹുമാനത്തോടുകൂടി ചെയ്യണം. അക്കാര്യം മനസ്സിലാക്കാം. ബാക്കി വരുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും അതേ അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ, ഈ പറയുന്ന അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ വയ്യാത്തതാണ്. ആ പറയുന്ന അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ ദുഃഖിക്കുന്നവനും കഷ്ടപ്പെടുന്നവനും വേണ്ടി അവനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി മനുഷ്യനൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താമസമാണെന്ന് വരും. അതങ്ങനെ വരാൻ പാടില്ല. ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അവജ്ഞാതം പാത്രപരിഭവയുക്തം ചെയ്യദാനം തത്താമസമുദാഹ. താമസമായ ദാനമാണ്, നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. അദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം തത്താമസമുദാഹൃതം ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ തസ്മാദ് ഓമിത്യുദാഹൃത്യ യജ്ഞദാന തപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം തദിത്യനഭിസന്ദായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത് പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സത്ശബ്ദപ്രയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സദിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ അശ്രദ്ധയാ ഹൃതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർഥ നച തത്പ്രേത്യ നോയിഹ. ഓം ശാന്തി ശാന്തി ശാന്തി.